ശ്രീപ ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശ്രീപ എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? ബാക്കി ശ്രീപേണ ശ്രീപാഭ്യം ശ്രീപസ്യ പഞ്ചമി ശ്രീപാദ് ഷഷ്ടി ശ്രീപാണി എന്നടുത്ത് ണത്വം വന്നേ സൂത്രം. ശ്രീപാണി ണത്വം വന്നേ സൂത്രം. ഏകാചുത്രപദേ നഹ ഏകാചുത്രപദേ നഹ ശ്രീപേണ നകാരം വന്നെങ്ങനെയാണ്? ഇവിടെ ഒരു നകാരം ഉണ്ടെങ്കിലും ഒന്ന് ശ്രീപേണ അങ്ങോനാസ്ത്രീയ ശ്രീപ എന്നുള്ളത് ഹ്രസ്വമായത് എങ്ങനെയാണ്? ശ്രീപ ഹ്രസ്വമായത് ഹ്രസ്വോ നമുസക പ്രാതിപദികസ്യ സമ്പുദ്ധിയിൽ പറഞ്ഞ എങ്ങനെ ഹേ ശ്രീപ എന്ന്? അതെങ്ങനെയാ വന്നത് ഹേ ശ്രീപ എന്ന്? അമ്മ എങ്ങനെ വരും? സമോൾ നമസ്കാരം അമ്മ വരൂ. അമ്മ എങ്ങനെ വന്നെന്നാ ചോദിച്ചത്? ഇങ്ങനെ അതോ അം അതോ അം അതോ അം പ്രകാരം അമ്മ വന്നു. സമ്പുദ്ധിയിൽ എന്ത് സംഭവിച്ചു? ഹേ ശ്രീപ എന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെ വന്നു? സമോള നമസ്കാര ഏതിന്? സമോർ നമസ്കാര ലുക്ക് വരും. ഏതിന് ലുക്ക് വരും? സൂന ലുക്ക് വന്നു. സമോർ നമസ്കാര ലുക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീപം എന്ന് വരും. ുംബത്തല്ലേ ഉള്ളു. രൂപം പറഞ്ഞ ശ്രീപം വന്നല്ലേ? സമ്പുദ്ധി എങ്ങനെ ഒന്നാ ചോദിച്ചത്? സമ്പുദ്ധി സമോർ അവിടെ സമോർ നമസ്കാർ ലുക്ക് വന്നു. ശരി, അവിടെ അതോ അം പ്രകാരം അമ്മ വരത്തില്ലേ? എന്നാ നുമത്താങ്കസി എന്താ പറയുന്നത്? എന്താണ് എന്റെ വൃത്തി? നിമത ശബ്ദേനത്തെ തന്നിമിത്തം അംഗകാര്യം നസ്യാദ് ഷഷ്ടിഭുവനത്തിൽ ശ്രീപാണാം ഏ സൂത്രം വന്നത്? വന്നിട്ടാണോ ഇഗോചി വിഭക്തി വരത്തില്ലേ? വജ്ര ത്രിചുദ്ഭവിഭ്യോ നൊട്ട് പൂർവ പ്രദേശ. ആകാരാന്ത ശബ്ദങ്ങൾ നമസ്തകത്തിൽ എന്തായി മാറും? ഹ്രസ്വമായി മാറും. ഏ സൂത്രപ്രകാരം? ആകാരാന്ത ശബ്ദങ്ങൾ സ്ത്രീലിംഗത്തിൽ എങ്ങനെയാ? ആകാരാന്തത്തിന് സ്ത്രീലിംഗത്തിൽ എന്താ ഉദാഹരണം? രമാ. എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? തൃതിയില് രമയ എന്ന് പറയുന്നിടത്ത് യകാരം എങ്ങനെ വന്നതാണ്? ആണോ തൃതിയയിൽ അങ്ങി ചാപ്പ പ്രകാരം ഏകാരം വരുമോ? ഏച്ചോ അയവായ രമായഹ എന്നിടത്ത് ഏകാരം എങ്ങനെ വന്നു? യാ ടാപ്പഹ എന്ന അടുത്ത സൂത്രം പ്രവർത്തിക്കും. രമായഹ എന്ന് വരാൻ യാട്ടപഹ എന്ന ഒരു സൂത്രം കൂടെ പ്രവർത്തിക്കുന്നു. രമായ അസന്ധരിക്കുവേ സൂത്രം വരും. രമായഹ ഷഷ്ടി ഭുവനത്തിൽ എങ്ങനെയാണ് രൂപം? രമാണാം നാമി. സപ്തമി ഏകവനത്തിൽ സൂത്രം എങ്ങനെയാ വന്നത്? രമായാം. അവിടെ എന്തോന്നു? മേരാ നദ്യാം നിഭ്യഹ എന്നാ എന്തു വരും? ഏതിനു വരുവാമ? നീക്കാം വന്നപ്പോ എങ്ങനെയായി? രമാ ആം. ഇവിടെ എന്താ രമാ ആം എന്നിരിക്കുന്നിടത്ത് എന്തുകൊണ്ട് ഹർസവും അധ്യാപകം ഒന്നൊട്ടും വന്നില്ല? ഹർസവും അധ്യാപകം ഒന്നൊട്ട് ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല? രമാ ആം. യാടാപഹ പൂർവപ്രശേദന വരും. യാടാപഹ വരുമ്പോ എന്തോരും? രമാ രമായാം. പിന്നെ എന്ത് വരുന്നു? യാ ആം എന്നിരിക്കുന്നിടത്ത് രമായാം. സംബോധനയിൽ സംബുദ്ധി പരമരിക്കുമ്പോ സൂത്രം വന്നത് എങ്ങനെ എങ്ങനെ? രമാശബ്ദത്തിലാണോ സംബുദ്ധവജ വന്നത്? എന്താണ് എന്റെ വൃത്തി? അപ്പ ഏകാരവസ്യ സംബുദ്ധു. അടുത്ത സൂത്രം വരും. ഏകഹ്രസ്വാദ് സമ്പുദ്ധേ സമ്പുദ്ധിക്ക് ലോകം വരുന്നു. ഈകാരാന്ത പുല്ലിംഗത്തിൽ നമ്മൾ ആദ്യം പഠിച്ച ശബ്ദമാണ് ഈകാരാന്തം. ഹരിയല്ല. ഈകാരാന്തത്തിൽ ആദ്യം പഠിച്ച ശബ്ദം, അതിനു മുമ്പ് പഠിച്ചത് ആണ് ആദ്യം പഠിച്ചത്. പപി ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? പപി പഞ്ചമി ആവനത്തിൽ എങ്ങനെ? പപ്യഹ എന്ന പപ്യാഹ എന്ന പപ്യഹ പപ്യാംന്നോ പപീനാംന്നോ? എന്തുകൊണ്ട് പപീനാന്ന് വന്നില്ല? കസുവും നദിയല്ല. സപ്തമി ഏകവനത്തിൽ പപ്പിയാം എന്നെങ്ങനെ വരും? പപ്പീന്ന് എങ്ങനെ വരും? ഏ സൂത്രം അവിടെ വരുന്നത്? സൂത്രം പറഞ്ഞാൽ മതി. ആ അകസവർണെ ദീർഘം വരുമ്പോ എങ്ങനെ വരും? പപ്പി, പപ്പിയോ പപീഷു. കതിശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാ പഠിച്ചത്? കതിശബ്ദത്തിന്റെ കതിശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ? കതിശബ്ദം പഠിച്ചോ? അങ്ങനെ രൂപങ്ങൾ കതി കതി കഥേഹ. അത് വലിയൊരു കഥയാണല്ലേ. കതി കതി കതിഭി കതിഭ്യ കതിഭ്യ കതീന. എന്താണ് ഈ ശബ്ദത്തിന്റെ പ്രത്യേകത? നിത്യബഹുവചനമാണ്. കതി ശബ്ദത്തിന്റെ ജസ്സിന് ശസ്സിന് എന്തു വന്നു? ഷഡ്ഭ്യോ ലുക് വന്നു. എന്തുകൊണ്ട് അതിനങ്ങനെ ഷസ്സഞ്ജ വരുന്നത്? ഷഡ്സഞ്ജ വരുന്നത് ബഹുഗണപതുടതി സംഖ്യ ഡെത്തിച്ച. ഡെത്തിച്ച എന്താ വിധിക്കുന്നത്? വൃത്തി എന്താണ്? വൃത്തി ഡെത്തിച്ച വൃത്തി വൃത്തി വൃത്തി അറിയേണ്ട. എന്നാലും നമുക്ക് അർത്ഥം ഡത്യന്ത സംഖ്യ ഷഡ്സഞ്ജ സ്യാ ഡത്യന്ത ഷഡ്ഭ്യോലുക്ക് വന്നു. അവിടെ ജസിച്ച എന്തുകൊണ്ട് വരുന്നില്ല? ജസിച്ചയുടെ വൃത്തി എന്താണ്? കർസ്യ അംഗസ്യ ഗുണ. അതെന്തുകൊണ്ട് വരുന്നില്ല? ലഭിക്കുന്നുണ്ട് നനുമതാംഗസ്യ. അതെന്താ പറയുന്നത്? വൃത്തി വൃത്തി നുമതാ ശബ്ദേന ലുപ്തേ തന്നിമിത്തം അംഗകാര്യം ന്യാസ്യാദ്. ജസിച്ച എന്ന് പറയുന്നത് അംഗകാര്യമാണോ? ജസിച്ച എന്ന് പറയുന്ന അംഗകാര്യമാണോ? അംഗത്തിന് ഗുണം വരുന്നു, അംഗകാര്യം വരത്തില്ല. അതുകൊണ്ടത് വന്നില്ല. അക്ഷിശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അക്ഷി അക്ഷി. അവിടെ സൂത്രം വന്നു. അക്ഷി എന്നിടത്ത് സൂത്രം വന്നു. അവിടെ വന്നോ അക്ഷി എന്നിടത്ത്? അക്ഷി എന്നിടത്ത് സൂത്രം വന്നു. അക്ഷി എന്നിടത്ത് വന്നോ ആ സൂത്രം? അക്ഷി അക്ഷി എന്നിടത്ത് എന്ത് വന്നോ ചോദിച്ചത്? സമോർണം സകാദ് ലുക്ക് വന്നു. അക്ഷി അക്ഷിണി അക്ഷീണി പിന്നെ ഹേ അക്ഷയ അക്ഷി രണ്ടിനും വന്നുകൊണ്ടാവുന്നത് നമത അംഗസ്യ അനിത്യമായതുകൊണ്ട്. തൃതീയില് അക്ഷിണ എന്ന് പറയുന്നിടത്താണ് ഈ സൂത്രം വന്നത്. അസ്ഥി ദതി ശക്തി അക്ഷണ അനങ് ഉദാത്ത. എന്താ വൃത്തി പറയുന്നത്? സപ്തമി ഏകനത്തിൽ എങ്ങനെയാ രൂപം വന്നത്? അക്ഷിണി എന്നാണോ? അക്ഷിണി എന്നാണോ? അക്ഷിണി പിന്നെ അങ്ങനെയാണോ സപ്തമി ഏകവനത്തിലെ രൂപം? അക്ഷണി രണ്ടു രൂപം വരെ. എന്താ കാര്യം? സൂത്രം വിഭാഷ ഇംഗ്ലീഷ്യോഹോ. എന്താണ് അതിന്റെ വൃത്തി? അങ്ങനെ അംഗാവയമോ അശ്രമസ്ഥാന വിജാതി സ്വാതിപരോ യോ അൻ തസ്യ അകാരസ്യ ലോപദസ്യ ലോപോ വാസ്യ സ്വാദിഷ അശ്രമനാമസ്ഥാന. എന്താണ് അതിന്റെ വൃത്തി? കപ്രത്യാവതിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം പദസഞ്ജം സ്യാദ്. യജിഭമിന്റെ വൃത്തിയോ? യാദിഷു അജാദിഷു കപ്രത്യാവതിഷു സ്വാദിഷു സർവനാമസ്ഥാനേഷു പൂർവം ഭസഞ്ജം സ്യാ. അച്ചോ ഞണത്തി എന്ന് പറയുന്ന സൂത്രം ഇവിടെയാണ് നമ്മൾ പഠിച്ചത്. എവിടെ എവിടെ ഏ ശബ്ദത്തിന്റെ എവിടെ സവി ശബ്ദത്തിന്റെ പഞ്ചമിയില്ല, അതുവരെ പോയോ? സഹിശബ്ദത്തിന്റെ ഏത് രൂപത്തിലാണ് അത് പഠിച്ചത്? അച്ചോഞ്ഞണതി ഏത് രൂപം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചത്? സഖായോ. സഖായോയിൽ അവിടെ എന്താ പറഞ്ഞത്? സഖീര സംബുദ്ധം എന്ത് പറഞ്ഞു? സഖീരംഗാത്പരം സമനമസ്ഥാനം നിത്യവതായപ്പോ ഏത് സൂത്രം വന്നു? അച്ചോഞ്ഞണതി വന്നിട്ട് സഖി എന്താക്കി മാറ്റി? സഖി എന്താക്കി മാറ്റി? സഖിയെ അതിനെ എന്താക്കി മാറ്റി? അച്ചോഞ്ഞെടുത്തി സഖൈ. പിന്നെ സഖായു എന്ന് ഏത് സൂത്രം വന്നിട്ടാണ് വന്നത്? ഏച്ചോ അയവായവഹ. സഖ്യുഹു എന്നടുത്ത് ഏത് സൂത്രം പ്രവർത്തിച്ചു? സഖ്യുഹു ഖ്യത്യാത് പരസ്യ. എന്താണ് അതിന്റെ വൃത്തി? ഹിത് ശബ്ദാഭ്യാം ഹീതി ശബ്ദാഭ്യാം പരസ്യ ഗുണാദേശ കൃത എണാദേശ്യ സിംഗസോ അത് ഊ എന്തോന്നോ സഖ്യഹു എന്നു. എങ്ങനെ ഇരുന്നപ്പോഴാണ്, ഏത് രൂപത്തിൽ ഇരുന്നപ്പോഴാണ് സഖ്യുഹു എന്ന് വന്നത്? അതിനു മുമ്പ് എങ്ങനെ ഇരുന്നു? സഖി അസന്നിരുന്ന സഖ്യു എന്ന് വരൂ. പിന്നെയോ എണ്ണ ആദേശം എങ്ങനെ വരണം? സഖിയ് അസന്ന പരത്തിൽ എന്തിരിക്കുന്ന അസ്. അപ്പൊ എന്തോന്നു സഖ്യുസ് എന്ന് പറഞ്ഞു. അന്യ എന്ന് പറയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? അന്യ ശബ്ദം കേട്ടിട്ടുണ്ടോ? അതിന്റെ നംസലിംഗത്തിലെ രൂപങ്ങൾ എങ്ങനെയാണ്? അന്യശബ്ദത്തിന്റെ നംസലിംഗം അന്യത് അന്യേ അന്യാനി. അന്യത്തെന്ന് ഒരായ സൂത്രം പ്രവർത്തിച്ചു. അദ്ര ദദരാദിഭ്യ പഞ്ചഭ്യ. അപ്പൊ രൂപം എങ്ങനെയായിരിക്കും? അന്യത് അന്യേ ബാക്കി തൃതീയില് അന്യേന അന്യാഭ്യാം അന്യേന അന്യാഭ്യാം അന്യഹി എന്ന് വെച്ചാൽ അന്യാഭിയെന്ന. എന്താ അന്യഹി എന്ന ചതുർത്ഥിയിൽ എങ്ങനെ അന്യസ്മയ സൂത്രം വന്നു? അന്യസ്മയ എന്നുള്ളത് സൂത്രം ഏത് വന്നു? സർവനാമന അന്യസ്മൈ അന്യാഭ്യാം അന്യസ്മാൽ അന്യാഭ്യാം അന്യേഭ്യ അന്യസ്യ അന്യയോഹോ അന്യേഷാം അന്യസ്മിൻ അന്യോഹോ അന്യേഷു എന്ന് വന്നു. പതി ശബ്ദത്തിന്റെ സപ്തമി ഏകവചനത്തിൽ എങ്ങനെ രൂപം വരും? പതി. പതി ശബ്ദത്തിന്റെ സപ്തമി ഏകവചനത്തിൽ പതോ എന്ന് വരൂ. രണ്ടു രൂപം വരൂ? വരത്തില്ല, ഒറ്റ രൂപമേ ഉള്ളൂ. പതി ശബ്ദത്തിന്റെ സപ്തമി ഏകവചനത്തിൽ ഏ സൂത്രം വന്നു? ഏ സൂത്രം വന്നു? പതി ശബ്ദത്തിന്റെ സപ്തമി ഏകവചനത്തിൽ ഏ സൂത്രം വന്നു? അതായത് ഔത്ത് സൂത്രം എന്താ വിധിക്കുന്നത്? ഇങ്ങേക്ക് ഔത്ത് വിധിക്കുമ്പോ രൂപം എങ്ങനെ വരും? അപ്പൊ എന്തോരും പത്യവും. പതവും നല്ല പത്യവും. അവിടെ എന്തുകൊണ്ട് അച്ഛഗ്രഹേ വന്നില്ല? പതി സമാസേവ സമാസത്തിലുള്ള ഗീസഞ്ജ. അപ്പൊ ഭൂപതി ശബ്ദത്തിന്റെ സത്യമേവനത്തിൽ എങ്ങനെ വരും? ഭൂ പതവും. കേവല പതി ശബ്ദത്തിന് പത്യവും എന്ന് വരും. മതിശബ്ദത്തിന്റെ സപ്തമി ഏകവചനത്തിലെ സൂത്രം പ്രവർത്തിച്ചത്? ആ മത്യാവെന്ന് വരുന്നതിന് വേണ്ടി സൂത്രം പ്രവർത്തിച്ചു. മത്യാം എന്ന് വരുന്നതിന് വേണ്ടി അവിടെ വിശേഷിച്ച് പ്രവർത്തിച്ച സൂത്രം. ഒരു സൂത്രം പ്രത്യേകിച്ച് പ്രവർത്തിച്ചു. ഇതുദ്ധ്യാം, ഇതുദ്ധ്യാം വൃത്തി എന്താണ്? ഇതുദ്ധ്യാം ഇതുദ്ധ്യാം ഇതുദ്ധ്യാം പരസ്യ ആം, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സ്ത്രീ ശബ്ദത്തിന്റെ ദ്വിതീയ ഏകവചനത്തിലെ സൂത്രം വിശേഷിച്ച് പ്രവർത്തിച്ചത് സ്ത്രീ ശബ്ദം. സൂത്രം സ്ത്രീ ശബ്ദത്തിന്റെ പുസ്തകം മറച്ചു നോക്കിയാലേ പറ്റും, സമയമെടുക്കുന്ന ഒരുപാട്. ദ്വിതീയായകവനത്തിലും ബഹുവനത്തിലും കൂടെ ഒരു സൂത്രം. വാംസസോഹോ എന്താണത് വിരിക്കുന്നത്? സ്ത്രീ ശബ്ദം. എങ്ങനെ? എന്താണ് വൃത്തി? വൃത്തി ശ്രീ എന്ന് പറയുന്ന ശബ്ദമുണ്ട്. ശ്രീ അതിന്റെ സംബോധന ഏകവനത്തിലെ രൂപം എങ്ങനെയാണ്? ഹേ ശ്രീഹി. അവിടെ എന്തുകൊണ്ട് ഹേ ശ്രീ എന്ന് ഹ്രസ്വം വന്നില്ല? എന്തുകൊണ്ട് ഹേ ശ്രീ എന്ന് ഹ്രസ്വം എന്തുകൊണ്ട് വന്നില്ല? നദീസഞ്ജ നിഷേധിക്കുന്ന ഏതാണ് അവിടെ? നയ്യങ്ങും സ്ഥാനവും അസ്ത്രീ. നീഹി എന്ന് പറയുന്ന ശബ്ദമുണ്ട്. നീഹി അതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? അവിടെ സൂത്ര പ്രവർത്തിക്കുന്നത് അവിടെ അജിഷ്ണു ധാതുബ്രുവം. അതിന്റെ രൂപങ്ങൾ നീഹി ദ്വിതീയാഗമനത്തിൽ നിയം നിയോ നിയഹ നിയാ നിഭ്യാം നിയാ നിഭ്യാം നിഭിഹി നിയൈ നിഭ്യാം നിഭ്യ നിയഹ നിഭ്യാം നിഭ്യ നിയഹ നിയോഹോ നിയാം നീ നിയോഹോ വിഷു. കരഭൂ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ വരും? കരഭൂ കരഭൂഹു കരഭൂഹു. അവിടെ എന്തുകൊണ്ട് കരഭൂ എന്ന് വന്ന്? ദൃൻകര പുനർ പൂർവസി ഭൂവോ എൺ വക്തവ്യ. അപ്പോ വർഷാഭൂവിലോ ഏ സൂത്രം പ്രവർത്തിച്ചു? വർഷാഭൂസ്ഥ എന്ന് പറഞ്ഞു. സുധി ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെ? സുധീഹി. അവിടെ സൂത്രം പ്രവർത്തിച്ചു? ഭൂസുതിയോഹോ. എന്ത് ചെയ്തു? എണ്ണിനെ നിഷേധിച്ചു. സുലു ശബ്ദത്തിലെ സൂത്രം പ്രവർത്തിച്ചു? സുലൂവിൽ സുലു അതിന്റെ രൂപം എങ്ങനെ? സുലൂഹു. ഏ സൂത്രം പ്രവർത്തിച്ചു? ഓസുപി. ഓസുപി എന്ന് പറയുന്നത് ഗോ ശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവനത്തിൽ എങ്ങനെയാണ് രൂപം? ഗോ ശബ്ദം ഏ സൂത്രം പ്രവർത്തിച്ചു? ഗോ ശബ്ദത്തിന്റെ ഔതോ ഔതോ അംശസോഹോ. ഔതോ എന്താണ് എന്റെ വൃത്തി? അങ്ങനെ അങ്ങനെ അങ്ങനെ അംശസോ അച്ചി ആകാര ഏകാദേശ സ്യാ. ആകാരം അവിടെ ഏകാദേശമായിട്ട് വിധിക്കുകയാണ്. സർവാശബ്ദം അതിന്റെ ഷഷ്ടി ബഹുവനത്തിലെ രൂപം എങ്ങനെ വരും? സർവാസാം. ഏതാണ് സൂത്രം പ്രവർത്തിച്ചത്? ആമി സർവനാമന സുട്ട്. പുല്ലിംഗത്തിൽ എങ്ങനെയാ രൂപം വരുന്നത്? അവിടെ ഇവിടെ എന്താണ് സർവേഷാം? നീയെ വരാത്ത ഇവിടെ എന്തുകൊണ്ട് വന്നില്ല? സ്ത്രീലിംഗത്തിൽ ബഹുവിനെ ശല്യത്ത് എന്തുകൊണ്ട് വന്നില്ല? അദന്തമല്ലാത്തതുകൊണ്ട്. സർവ ഷഷ്ടി ഏകവനത്തിൽ എങ്ങനെ ഒരു രൂപം? സർവസ്യ. അവിടെ സൂത്രം വന്നു ഷഷ്ടി ഏകവനത്തിലാ? സർവാശബ്ദത്തിന്റെ ഷഷ്ടി ഏകവനത്തിൽ അത് തന്നെ സൂത്രം ഏതെന്നു? ആ അതവസാനം തുടക്കം. സർവനാമന സ്യാഡ് ഹ്രസ്വസ്ഥ എന്ന് വന്നു. സ്ത്രീ ശബ്ദത്തിന്റെ പ്രഥമാ ദിവചനത്തിലെ സൂത്രം വന്നു സ്ത്രീ. സ്ത്രീയാഹ എന്താണ് എന്റെ പ്രവൃത്തി? സ്ത്രീ ശബ്ദത്തിന്റെ അസ്യയങ് സ്യാദ് അചാതു പ്രത്യയെ പരേ. സൂത്രങ്ങൾ എവിടെയാണെന്ന് ഒരു ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കിയെങ്കിലും പറയാം. പുസ്തകത്തിൽ എവിടെയാണെന്നെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ, അതും ഇല്ലെങ്കിൽ പ്രയാസമാണ്. ഒന്നിലും സൂത്രവും വൃത്തിയും ഉദാഹരണവും നമ്മൾക്ക് മനസ്സിൽ വേണം, അല്ലെങ്കിൽ പുസ്തകത്തിൽ ഇന്ന ഭാഗത്ത് കാണുമെന്നുള്ള ഒരു ഓർമ്മ അതെങ്കിലും വേണം. ഇനി ഒരു ദിവസം കൂടെ ഞാനിത് ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യും ഇതേപോലെ. അപ്പോൾ പുസ്തകം നോക്കാതെ രൂപങ്ങളും എവിടെയാണ് വരുന്നത്, എങ്ങനെയാണ് നദീസഞ്ജ വരുന്നതിന്, നമ്മൾ ആദ്യം പഠിച്ചത് ഏത് ശബ്ദം വരുന്നു പഠിച്ചത്? നദീസഞ്ജയ്ക്ക് വേണ്ടി ആദ്യം പഠിച്ചത് ബഹുശ്രേയസി. അവിടെ ബഹുശ്രേയസി ശബ്ദത്തിന് നദീസഞ്ജ വരുത്തുന്നതിന് വേണ്ടി ഏത് വാർത്തകം വന്നത്? നദീസഞ്ജ വന്നില്ലേ? ബഹുശ്രേയസിയിൽ വന്നതിന് വേണ്ടി വാർത്തകം ഏതാണെന്ന്? പ്രഥമലിംഗ ഗ്രഹണം ച. അതുകൊണ്ടാണ് വന്നത്. നദീസഞ്ജ വന്നു കഴിഞ്ഞാൽ നദീസഞ്ജ വിധിക്കുന്ന സൂത്രം യൂസ്ത്രാക്കും നദി. എന്താണ് എന്റെ വൃത്തി? എന്താണ് വൃത്തി? സ്ത്രീലിംഗോ. വിസഞ്ജ വിധിക്കുന്ന സൂത്രം ഏതാണ്? അതിന്റെ പിന്നെ വൃത്തി എങ്ങനെയാണ്? ശേഷം ഇത് സ്പഷ്ടാർത്ഥം കസു യാ ഇതോ സഖിവജം വിസഞ്ജം സ്യാ. നദീസഞ്ജ നിഷേധിക്കുന്ന സൂത്രം ഏതാണ്? നയ്യങ് സ്ഥാനോ അസ്ത്രീ. എന്താണ് അതിന്റെ വൃത്തി? ഇയങ്ങും സ്ഥിതിർ യയോഹോ താവിദൂതോ നദീസഞ്ജോ നദുസ്ത്രീ. നദീസഞ്ജ വികല്പമാക്കുന്ന സൂത്രം ഏതാണ്? ഇതി ഹ്രസ്വസ്. എന്താണ് പറയുന്നത്? വാമി എന്ന് പറയുന്ന ഒരു സൂത്രമാണ്. എന്താണ് അതിന്റെ വൃത്തി? വാമി. വാമി സൂത്രത്തിന്റെ വൃത്തി ഇത് ഏത് ശബ്ദത്തിന്റെ ഏത് രൂപത്തിലാണ് ഇത് പഠിച്ചത്? ശ്രീ ശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവചനത്തിന്. ദ്വിതീയാഗമനാണോ? വാമി. അതുകൊണ്ട് അവിടെ രൂപം എങ്ങനെ വന്നു? ശ്രിയാം ശ്രീണാം. അങ്ങനെ രണ്ട് രണ്ട് രൂപം വന്നു. രാഹ എന്നിടത്തെ സൂത്രം വന്നു രായോ ഹലി. ഗോശബ്ദത്തില് ആദ്യം ഗൗഹു എന്നിടത്ത് ഏത് സൂത്രം വന്നു? ഗോതോണി. ഒരു ശബ്ദമുണ്ട് ദ്യോ ശബ്ദം, ദ്യോ ദ്യോ ശബ്ദം, അതിന്റെ പ്രഥമ ഏകവചനത്തിലെ രൂപം എങ്ങനെയായിരിക്കും? ദ്യോഹു. ഏ സൂത്രപ്രകാരം? ഗോതോ നിത്. അത് പഠിച്ചിട്ടുണ്ടോ ആ ശബ്ദം? ദ്യോ ശബ്ദം പഠിച്ചിട്ടുണ്ടോ? സിദ്ധാന്തമതി ഉണ്ടോ? ഏ ആ സിദ്ധാന്തമതിയില്ല. ലഘുസിദ്ധാന്തമതി വന്ന ദ്യോ എങ്ങനെയാണ് വന്നത്? ഇവിടെ ലഘുസിദ്ധാന്തം നമ്മൾ പഠിച്ചത് ദ്യോ ശബ്ദം എന്ന് പറയുന്നത്. ലഘുസിദ്ധാന്തമതി നമ്മൾ എങ്ങനെ പഠിച്ചത്? ദ്യോ എന്ന് പറയുന്ന ശബ്ദം ലഘുസിദ്ധാന്തമതി. ഏ ആ പ്രദ്യു എന്ന് വന്നു. അതെങ്ങനെയാ വന്നു പ്രദ്യു എന്ന്? ഏ സൂത്രം പ്രവർത്തിച്ചു? ആ ഹ്രസ്വം വിധിച്ച സൂത്രം. ഹ്രസ്വമാക്കിയത് ഹർസ്വാദേശ പ്രകാരം എന്ത് ചെയ്തു? ഓകാരാന്തത്തിന് ഉകാരാന്തം വന്നു. രൂപങ്ങൾ എങ്ങനെയാണ്? പ്രദ്യു, പ്രദ്യുനി, പ്രദ്യൂനി. അത് അവിടെ നും വന്നേ സൂത്രം. എന്നാൽ നംസകസ്യ ജലജ എന്ന് പറയുന്ന സൂത്രം നും വിധിച്ചതിന് ഇവിടെ നമ്മൾ ഉദാഹരണം പഠിച്ചത്. അത് തന്നെ ഏത് ഏത് ശബ്ദത്തിന്? ജ്ഞാനം, ജ്ഞാനേ, ജ്ഞാനാനി എന്നിടത്ത് ജ്ഞാനം. ഏ ശ്രീലിംഗത്തിന് ദ്യോഹു. ശ്രീലിംഗത്ത് ദ്യോഹു. ബാക്കി രൂപങ്ങൾ എങ്ങനെ വരും? ദ്യോഹു. ഓതോണിത് എന്ന് പറയുമ്പോൾ നിത്യോദ്ഭാവം വരുന്ന ദ്യോഹു, ദ്യാവവും, ദ്യാവഹ അങ്ങനെ വരും. പിന്നെ അതിനു മുമ്പ് ഞാൻ ചോദിച്ച ഏതാണ്? അത് തന്നെ നമസ്സസ്യ ജലജ എന്നുള്ള സൂത്രം പ്രകാരമാണ് ജ്ഞാനാനിയിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ജ്ഞാനാനി ഇല്ലാതെ വരണമെങ്കിൽ അവിടെ ഏ സൂത്രം പ്രവർത്തിക്കണം? സർവനാമസ്ഥാനം. ഏ സൂത്രം വിധിക്കും? ശി സർവനാമസ്ഥാനം. മുമ്പ് സർവനാമസ്ഥാനം വിധിച്ച ഏ സൂത്രം നമ്മൾ പഠിച്ചത് അതാണോ? ആ സൂത്രം എന്തുകൊണ്ട് ഇവിടെ പ്രവർത്തിച്ചില്ല? ഏ അത് നിഷേധിച്ചതുകൊണ്ടാണോ? മാതൃശബ്ദത്തിന്റെ ദ്വിതീയ ബഹുവിന് എങ്ങനെ വരും? മാതൃഹ്. അവിടെ എന്തുകൊണ്ടാണ് നത്തും വരാത്ത്? തസ്മാച്ചസോ നഹ പുംസി. മാതാരവും വരൂ, മാതരവും വരൂ, രണ്ടും വരൂ. അമ്മ എന്നുള്ള അർത്ഥത്തില് മാതൃ. എന്തുകൊണ്ട് അവിടെ ദീർഘം വന്നില്ല? ഏ ഉപതാദീർഘം എന്തുകൊണ്ട് വരുന്നില്ല? അപ്തരം ധരിച്ച് ബാക്കി സൂത്രം. അപ്തരം ധരിച്ച് സ്വസ്ത്ര നത്ര നേഷ്ട്ര തൊഷ്ട്ര ക്ഷത്ര ഹോത്ര ഹോത്ര പ്രശാസ്ത്രണം. അത് നിയമം ചെയ്തുകൊണ്ട് എന്തു വന്നു? ഉപതയ്ക്ക് ദീർഘം വരുന്നില്ല. മാതൃശബ്ദത്തിന്റെ പ്രഥമ ദിവചനത്തിൽ ഗുണം വന്ന സൂത്രമാണ്. ഗുണം വന്നില്ലേ? നിർത്തോങ്ങി സർവനാമസ്ഥാനയോഹോ. ഗുണം വന്ന് രവരം വന്ന് ഔ വന്നപ്പോ എങ്ങനെയായി? മാത്തരവ്. മാതൃശബ്ദത്തിന്റെ പ്രഥമ ഏകവനത്തിലെ സൂത്രം വന്നു. ഏ സൂത്രം? ഋതുശന സ്ഫുരിതംസോ അനേകസാം ച നലോപപ്രാതിപതികാന്ത്യെന്ന് പറയുന്നൊരു സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏത് ശബ്ദം ശ്രദ്ധിക്കുമ്പോഴാണ് പഠിച്ചത്? സഖിശബ്ദത്തിന് ഉപദാസജ്ഞ വിധിക്കുന്ന സൂത്രമാണ്. ഉപദാസജ്ഞ വിധിക്കുന്ന സൂത്രം അലോ അന്ത്യാത് പൂർവ അവസാന സഞ്ജ വിധിക്കുന്ന സൂത്രം. വിഭക്തി സഞ്ജ വിധിക്കുന്നത് വിഭക്തിശ്ച അപരശബ്ദം അപര അതിന്റെ പ്രഥമാഭൂതനത്തിൽ എങ്ങനെ ഒരു രൂപം എങ്ങനെ അവരെ അവരെ രണ്ട് ഏതൊക്കെ അവരെ സൂത്രം ഏത് പൂർവപര ആ എങ്ങനെ പൂർവപരാവര ദക്ഷിണോത്തരാധർ അവരാണ വ്യവസായം അസംജ്ഞായം ബഹുജനത്തിൽ രണ്ട് രൂപം വരും. ഉപശബ്ദവും ഉഭയശബ്ദവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രൂപത്തിൽ വ്യത്യാസം വരുന്നത്. ഉപശബ്ദം ദിവനം മാത്രം, ഉഭയശബ്ദത്തിനാണോ? ഏകവചനവും ബഹുവചനവും ഉണ്ട്. നിയമശബ്ദത്തിന് എന്താ പ്രത്യേകത വരുന്നത്? വരുന്നുണ്ട്. പിന്നെ പ്രഥമ ചരമ തയ അല്പ അർദ്ധ കതിപയ നിയമാശപ്രകാരം എന്തോരും പ്രഥമ ബഹുജനത്തിൽ അതില് നിയമശബ്ദത്തിന് സർവനാമസഞ്ജ എങ്ങനെയാ വരുന്നത്? അവിടെ തന്നെ എന്താ വിശേഷിച്ച് പറഞ്ഞത്? നിയമശബ്ദത്തിന് സർവനാമസഞ്ജ കിട്ടണമെങ്കിൽ എന്ത് വേണമെന്ന് പറഞ്ഞു? അർദ്ധേ നിയമൈതി അർദ്ധം എന്നുള്ള അർത്ഥത്തിൽ മാത്രമേ എന്ത് വരത്തുള്ളൂ? സർവനാമ സജ്ഞ വരത്തുള്ളൂ. അല്ലെങ്കിൽ നിയമശബ്ദത്തിന് സർവനാമ സജ്ഞ കിട്ടത്തില്ല. പൂർവാദികളിൽ വിശേഷമായിട്ട് ഏത് സൂത്രം വിധിച്ചത്? പൂർവപരാപര എന്നുള്ളതിൽ കൂടെ പൂർവാദിഭ്യോ നവഭ്യുവ എന്താ എന്റെ പ്രതി മസി സ്മാസ്മിനോ മസി സ്മാത്തസ്മിന്നും വികല്പമായിട്ട് വരും. സർവനാമ സപ്തമിയുള്ള എല്ലായിടത്തും സപ്തമി ഏകവചനത്തിൽ വരുന്ന സൂത്രം ഏതാണ്? സർവനാമ സപ്ന കിട്ടുന്ന ശബ്ദങ്ങളിൽ സപ്തമി ഏകവചനത്തിൽ വരുന്ന സൂത്രം സൂത്രം നസിംഗ്യോഹോ സ്മാസ്മിനോ സപ്തമി ഏകവചനത്തിലേക്ക് പ്രത്യേകം വിരിക്കുന്ന സൂത്രമാണ്. അതുകൊണ്ടാണ് രൂപം അങ്ങനെ വരുന്നത്. സർവസ്മിൻ എന്ന് വരുന്ന അതുകൊണ്ടാണ്. സ്മാത്തും സ്മിന്നും സ്മാത്ത് എവിടെ വരും? പഞ്ചമി ഏകനത്തിൽ വരും. എങ്ങനെ? സർവസ്മാത് ഗൗരി ശബ്ദത്തിന്റെ സംബോധന എങ്ങനെയാണ്? സൂത്രം ഏതാ വന്നത്? അമ്പാർത്ഥ അമ്പാർത്ഥം നദിയോർ ഹ്രസ്വഹ ഹ്രസ്വം വന്നു കഴിഞ്ഞാൽ ഏ സൂത്രം വരും? ഏ ഹ്രസ്വാദ് ഗൗര്യവ് എന്നുള്ളിടത്ത് ഏ സൂത്രം കൂടെയാണ് നമ്മളവിടെ പ്രവർത്തിപ്പിച്ചത്? പിന്നെ യുഗമാണ് ചൂടാതെ ഒരു സൂത്രം കൂടെ അവിടെ പ്രവർത്തിച്ചായിട്ട് പറഞ്ഞു. അചോരഹാഭ്യാം ദേ അചോരഹാഭ്യാം ദേ പ്രകാരം എന്ത് ചെയ്തവിടെ യകാരത്തിന് ദിത്വം വന്നു. അച്ചോരഹാഭ്യാം ദേ വാരിശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? വരണ അവിടെ ഏത് സൂത്രം ഏത് വന്നു വാരിയണമെന്നിടത്ത്? ഹസ്വന്ധ്യാപന്നിട്ട് നേരിട്ട് വരുമോ? വാരിയണം നുമ്മച്ചിര ഋജുദ്ഭാവേഭ്യോ നൊട്ട് പൂർവപ്രേക്ഷേതേന. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ സൂത്രം വരും. നാമി പ്രകാരം ദീർഘം വരുന്നു. രൈ ശബ്ദത്തിന്റെ നംസലിംഗത്തിൽ അതിന്റെ ഏത് രൂപം നമ്മൾ പഠിച്ചത്? പ്രതി എങ്ങനെയാണ് അതിന്റെ രൂപങ്ങൾ? പ്രേരണ അവിടെ എങ്ങനെ? അത് അതെങ്ങനെ വന്നു അവിടെ പ്രരാബ്ദി വന്നു? പ്രരാബ്ദി വന്നവിടെ എങ്ങനെ വരും? അതേ തന്നെ, അതെങ്ങനെ അവിടെ പ്രവർത്തിച്ചതിനെന്ത് പറഞ്ഞു? ഏകദേശവൃതം അനന്യവത് പ്രരാഭ്യം പ്രാഭി പ്രാഭ്യം പ്രാഭ്യ ഞാനേ നിന്നടത്തെ സൂത്ര പ്രവർത്തിച്ചത് ജ്ഞാനം ഞാനേ ഞാനേ എന്നിടത്ത് നംസകാച്ച എന്താണ് അതിന്റെ വൃത്തി? വൃത്തി വൃത്തി ക്ലൈബാദ് ക്ലൈബാദ് അവങ്ങ ശീസ്യ എന്ന് പറഞ്ഞു. സീതാശബ്ദത്തിന്റെ ഷഷ്ടി ദിവചനത്തില് ഏ സൂത്രം പ്രവർത്തിച്ചു അത് വിശേഷിച്ച്? സീതാശബ്ദത്തിന്റെ ഷഷ്ടി ദിവചനത്തിൽ ആങ്ങി വൃത്തി എന്താണ്? ആങ്ങി ഷഷ്ടി ദിവചനം സീതാശബ്ദത്തിന്റെ ആങ്ങി ഓസിച്ച ആങ്ങി ഓസിച്ച ആപ ഏകാരസ്യ അത് ആ സൂത്രം കൊണ്ട് എന്തു വന്നു? വായവപ്രകാരം വിശ്വപാ ശബ്ദത്തില് രൂപങ്ങൾ എങ്ങനെ വരും? വിശ്വപാഹ വിശ്വപ വിശ്വ വിശ്വപാം വിശ്വപ ഏ സൂത്രം അവിടെ പ്രവർത്തിച്ചത്? ആതോ ധാതു പ്രകാരം എന്താ എന്റെ വൃത്തി പറയുന്നത്? അകാരം തോ ധാതു വൃത്തി വൃത്തി ഹസ്തദംഗസ്യ ആകാരാന്തയോ ധാതു തദന്തസ്യ ഭസ്യ അംഗസ്യ ലോപഹ പ്രകാരം എന്ത് ചെയ്തു? ആകാരം ലോപിച്ചിട്ട് എന്ത് വന്നു? വിശ്വപഹ എന്ന് വന്നു. പിന്നെ ബാക്കി രൂപങ്ങൾ വിശ്വപഹ ബാക്കി രൂപങ്ങൾ തൃതീയ വിശ്വപ വിശ്വപാഭ്യാം വിശ്വപാഭി വിശ്വപേ വിശ്വപാഭ്യാം വിശ്വപാഭ്യ വിശ്വപഹ വിശ്വപാഭ്യാം വിശ്വപി വിശ്വപോഹോ വിശ്വ വിശ്വ വിശ്വ വിശ്വപാസ് അവിടെ എന്തുകൊണ്ട് ലോപിച്ചില്ല? അജാതിയാണെങ്കിൽ എങ്ങനെയാണ് ലോപിക്കുന്നത്? അതോ താതോ ലോപിക്കണമെങ്കിൽ എന്ത് വേണം? ബസഞ്ഞ വേണം. അവിടെ ബസഞ്ഞ ഇല്ലാത്തതുകൊണ്ടാണ് ലോപം സംഭവിക്കാത്തത്. മതിശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? മതിമതി മതിഹി രണ്ട് രൂപങ്ങൾ വരുന്ന ഏതൊക്കെ? മത്യൈ മതയെ മത്യുഹു മതേഹേ അതിഥ്യം ഷഷ്ടി ഭവനത്തില് ഷഷ്ടി ഭവനത്തിൽ മത്യുഹു എന്ന് മാത്രമേ ഉള്ളൂ. മതേഹേ മത്യുഹോ മതീന മത്യാം മത്യുഹോ മതിഷു അവിടെ മതേഹേ എന്നിടത്തെ സൂത്രം വന്നത് അതിന് മുമ്പേ ഏത് വന്നു? ഖേർങ്ങീത്തി അതിനു മുമ്പ് എന്തു വന്നു? ശേഷോ ഖ്യസിഹി ഗുരുശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഗുരുശബ്ദം ഗുരുശബ്ദം അങ്ങനെ ഗുരുഹു ആ ഹേ ഇപ്പൊ ഗുരവഹ എന്നുള്ള തേജസൂത്രം പ്രവർത്തിച്ചത് ജസിച്ച സംബോധനയിൽ ഏത് പ്രവർത്തിച്ചു? ഹ്രസ്വസ്യ ഗുണ ആ പിന്നെ പിന്നെ ഗുണം ഹ്രസ്വ ഗുണം പ്രവർത്തിച്ചിട്ട് പിന്നെ ആ ഹേ ഗുരോ ഗുരവഹ ആ ഗുരുണ എന്നുള്ള ഏത് വന്നു? മൂനാസന ആ ഗുരുണ ഗുരുഭ്യ ഗുരോഹോ ഗുരുണ ഗുരു ഗുരുവോഹോ ഗുരുഷു. അപ്പോ ഉകാരാന്തത്തില് സ്ത്രീലിംഗത്തിൽ ദീർഘമായ ശബ്ദം നമ്മൾ പഠിച്ചു. ഉകാരാന്തത്തില് ദീർഘത്തില് സ്ത്രീലിംഗത്തില് ഏത് ശബ്ദം പഠിച്ചു? ഉകാരാന്തത്തില് ധേനു ഉകാരാന്തമോ ഉകാരാന്തമോ ഊക്കാരാന്തം ഉകാരാന്തം അല്ല, ഒന്നും പഠിച്ചില്ലേ? ഊക്കാരാന്തത്തെ സ്ത്രീലിംഗത്തിൽ ഭ്രൂ ശബ്ദം എവിടെ പഠിച്ചത്? ഭ്രൂ. അപ്പൊ അതിന്റെ രൂപങ്ങൾ എങ്ങനെ? ഹേ ബ്രോ ഹേ ബ്രോ എന്താ അവിടെ ഹേ ബ്രോ എന്ന് വരാത്ത? ഹേ ബ്രോഹു അവിടെ സൂത്രം പ്രവർത്തിച്ചത് ബ്രുവി എന്നുള്ള സൂത്രം പ്രവർത്തിച്ചു. അശിഷ്ണു ധാത ബ്രുവാം യോർ യങ് വങ്ങൗ ബ്രു എന്ന് പറയുന്ന ഒറ്റ ശബ്ദത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പ്രത്യേകിച്ച് അജിഷ്ണു ധാത ബ്രുവാം യോർ യങ് വങ്ങു എന്നുള്ളത് പ്രത്യേകിച്ച് ബ്രു എന്ന് പറഞ്ഞത് ഒന്നാണ് ബ്രുവി. അത് അജാതി വരുന്നിടത്തെല്ലാം എന്തോരും ഒങ്ങു വരും. പിന്നെ ഭൂസ്തുതിയോഹോ എന്ന അസൂത്രത്തിന്റെ വൃത്തി എന്താണ്? ന ഭൂസ്തുതിയോഹോ യതയോർ സുപി ഏരണേകാച്ചോ സമീപപൂർവസിയോ അതുപോലെ തന്നെ ഓ സുപി ഇതിന്റെ രണ്ടിന്റെയും വൃത്തിയിൽ നിമിത്തത്തിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഏതിന്? വിഭക്തി എന്ന് പറയുന്നുണ്ട്. ഏരനേകോച്ചോ അസമീപൂർവസ്യ വിവർണമായിരിക്കണം. പരത്തിൽ എന്താ പറഞ്ഞവിടെ? പ്രത്യം. ഓസുബിയിൽ എന്താ പറഞ്ഞത്? വർണ്ണമാണ്. പരത്തില് പരത്തില നിമിത്ത സുപ്പ് ആ സൂത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സുപി? അജാതിയായ സുപ്പ് വരമായിരിക്കുമ്പോ അതേസമയം അജിഷ്ണു ധാത ബ്രുവാം യോരിയുങ്ങുന്നുണ്ട്. എന്റെ പരത്തിലെന്താ നിമിത്തം പറഞ്ഞത്? ജാതി പ്രത്യേകപ്പെരെ. അപ്പോ നദീസജ്ഞയെ വികല്പമാക്കുന്ന എത്ര സൂത്രമുണ്ട്? നിധി വർഷ വികല്പമാക്കുന്നു. ബാമി നിഷേധിക്കുന്ന എത്ര സൂത്രമുണ്ട്? ഒരു സൂത്രം. വിധിക്കുന്ന എത്ര സൂത്രമുണ്ട്? യൂസ്രാക്യുന്ന് അത് വിധിക്കുന്നു. നിധി ഹ്രസ്വശ്ച വികല്പമാക്കുന്നു. വാമി വികല്പമാക്കുന്നു. നെയ്യും സ്ഥാനുവസ്രി നിഷേധിക്കുന്നു. സപ്തമി ഏകോദനത്തിന് ഹ്രസ്വ ഇകാരത്തിനും ഉകാരത്തിനും ഉള്ളിടത്ത് നമ്മൾ ഏതൊക്കെ സൂത്രം പഠിച്ചിട്ടുണ്ട്? അച്ഛഗേഹം എന്ന് പറയുന്നത് അത് എന്താണ്? ആ സൂത്രം ഇരിക്കുന്ന എന്താണ് ആ സൂത്രം ഇരിക്കുന്നത്? അംഗത്തിന് അകാരവും പരത്തിലാവും. പിന്നെ ഇതുപോലെ പിന്നെ വരുന്ന വേറെ ഏത് സൂത്രങ്ങളൊക്കെ ഉണ്ട്? ഔത്തെന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇത് ധ്യാം ഇതാ പരസ്യങ്ങേ രൗത്ത്, ഇതാ പരസ്യങ്ങേ രൗത്ത്. പിന്നെ ഒരു സൂത്രം കൂടെ ഉണ്ട്, ഏതാണ്? ഇതുദ്ധ്യാം. അതെന്താ വിധിക്കുന്നത്? ഇതുദ്ധ്യാം പരസ്യ ആം വിധിക്കുന്നു. ഇതെല്ലാം ഹ്രസ്വ ഇകാര ഉകാരങ്ങളെയാണ്. അതിൽ ഔത്തെന്ന് പറയുന്നിടത്ത് ഉകാരം പറയുന്നില്ല, അതിന്റെ ഉദാഹരണം ഇല്ലാത്തതുകൊണ്ട്. അവിടെയും ഇതുദ്ധ്യാം കഴിഞ്ഞാണ് വരുന്നെങ്കിലും അവിടെ അതിന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് ഇതോ പരസ്യങ്ങേ രൗത്തെന്ന് പറഞ്ഞു. ആ സൂത്രം ഇപ്പോ അച്ചഗേഹ ആയുടെ പരത്തില് ഈ ഇരിക്കുമ്പോ ഹരവ് എന്ന് വന്നു. അപ്പൊ പിന്നെ ഔത്ത്, ആ സൂത്രം പിന്നെ എവിടെയായിരിക്കും പ്രവർത്തിക്കുന്നത്? ഗിസഞ്ഞ ഇല്ലാത്ത സ്ഥലത്ത്. ഗിസഞ്ഞ ഇല്ലാത്തടത്ത് ഏത് പ്രവർത്തിക്കും? ഔത്ത്. ഗിസഞ്ഞ ഉള്ളിടത്ത് ഏത് പ്രവർത്തിക്കും? അപ്പൊ പിന്നെ ഇതുദ്ധ്യാ എന്ന് പറയുന്ന എവിടെ പ്രവർത്തിക്കും? നദീസഞ്ജ ഉള്ളിടത്ത്. എല്ലാം സപ്തമി ഏകവനത്തിലാണ്, പക്ഷെ നദീസഞ്ജ ഉള്ളിടത്ത് ഇതുദ്ധ്യാം പ്രവർത്തിക്കും. പിന്നെ വിസഞ്ജ ഉള്ളിടത്ത് അച്ചഗ്യഹയെ പ്രവർത്തിക്കും. വിസഞ്ജ ഇല്ലാത്തടത്ത് നദീസഞ്ജയില്ല, വിസഞ്ജയില്ല. അവത്ത് അതിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഏതാണ്? പതിശബ്ദം. പതിശബ്ദം അതാണ് പറഞ്ഞത്. വൃതോങ്ങി സർവനാമസ്ഥാനയോ എന്ന് പറയുന്ന സൂത്രം, ആ സൂത്രം നമ്മൾ പഠിച്ചത് ഏത് ശബ്ദം സിദ്ധിക്കുന്ന സ്ഥലത്താണ്? ക്രോഷ്ഠ ശബ്ദം. ക്രോഷ്ഠ ശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിൽ ക്രോഷ ശബ്ദത്തിന് എന്താ വിശേഷിച്ച് പറഞ്ഞത്? അത് തന്നെ സൂത്രം. ഏത് സ്ത്രീയാംച എന്താണ് വൃത്തി? സ്ത്രീവാചി ക്രോഷ്ഠ ശബ്ദസ്യ തൃചന്തവത് ലഭ്യതേ. അപ്പൊ അടുത്ത ഏത് സൂത്രം ഒന്നവിടെ? ഭ്യോ നീപ്പ് വന്നു. അപ്പൊ രൂപം എങ്ങനെയായി? റോഷ്ട്രീ. അപ്പൊ അതിന്റെ രൂപം ഏതുപോലെ വരും? ഗൗരി ശബ്ദം പോലെ വരും. രണ്ടും വരാം, പുല്ലിംഗത്തിനും വരാം സ്ത്രീലിംഗത്തിനും വരാം. ഭ്രൂ ശബ്ദം പോലെ ദീർഘം. ജരാശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിന്റെ രൂപം എങ്ങനെയായിരുന്നു? ആ അവിടെ എന്താ വിശേഷിച്ചു പറഞ്ഞത്? ജരാശബ്ദത്തിന്റെ സ്ത്രീലിംഗ രൂപം സിദ്ധിക്കുമ്പോ സൂത്രം വന്നു. ജരാശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിലോ? ജരാശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിൽ ജരായാഹ ജരസന്യദൃശ്യം വരൂ. സൂത്രം വന്നു ജരാശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തിൽ. ജരാശബ്ദത്തിന്റെ അപ്പൊ പുല്ലിംഗത്തിലെ ശബ്ദം വന്നു, സൂത്രം വന്നു. ജരാശബ്ദത്തിന്റെ പുല്ലിംഗത്തിൽ നിർജ്ജര വന്നു. ജരായ ജരസന്യദൃശ്യന്നൊരു സൂത്രം പുല്ലിംഗത്തിലോ വന്നു, സ്ത്രീലിംഗത്തിലോ? പുല്ലിംഗത്തിലോ വന്നു. അവിടെ എത്ര വാർത്തകങ്ങൾ വന്നു? ഏതൊക്കെ? തഥാംഗാധികാരെ തസ്യ തഥ്യമാനസ ഏകദേശപൂർവ്വം അനന്യവാദം. അപ്പൊ സ്ത്രീലിംഗത്തിൽ ഏത് സൂത്രം പ്രവർത്തിച്ചത്? സ്ത്രീലിംഗത്തിൽ അവിടെ ഏകദേശ വികാരം വന്ന രൂപം എങ്ങനെയാണ് ജരാശബ്ദം സ്ത്രീലിംഗത്തിന്റെ രൂപം? ജരാ ജരസു എന്നാണോ? ജരാ ജരേ ജരാഹ ജരാം നിർജ്ജര ശബ്ദത്തിൽ എങ്ങനെ തൃതീയയുടെ രൂപം എങ്ങനെ? സൂത്രം ഏതാണ് തൃതീയയിൽ? ഏ സൂത്രം വന്നു? ജരസാന്നേ ഉള്ളൂ. നിർജ്ജര ശബ്ദത്തിന്റെ തൃതീയയിലെ രൂപങ്ങൾ എങ്ങനെയാ വരുന്നു? ഏ സൂത്രം വന്നു? എങ്ങനെ സൂത്രം ഏത് വന്നു? രണ്ട് രൂപം വരാ ഏതാ സൂത്രം? രാജർസന്യദൃശ്യം വന്നു. രണ്ട് രൂപം വരാനുള്ള സൂത്രം ഏത്? രണ്ട് രൂപം വരാനുള്ള സൂത്രം ഏത്? വികല്പം വന്ന എന്തുകൊണ്ട്? ജരായാഹ ജരസന്യദൃശ്യം. വൃത്തി എന്താണ്? അജാതോ ഭക്തോ എന്ന് പറയുന്നു. അപ്പൊ സ്ത്രീലിംഗത്തിലോ രണ്ട് രൂപം വരുമോ? സ്ത്രീലിംഗത്തിൽ ജരാശബ്ദം സ്ത്രീലിംഗത്തിൽ എന്ത് വരുന്നു? ജരായഹ ജരസന്യദ്ര. വിഭാഷ ത്രിജയാദുഷാച്ചി എന്ന് പറയുന്ന സൂത്രം ഏത് രൂപത്തിലോ വന്നു? വിഭാഷ ത്രിജയാദുഷാച്ചി. അതെങ്ങനെ രൂപം വരുന്നു? ഏതിന്? തൃതിയിൽ അനങ്ങ് വരുന്ന ശബ്ദത്തിന്? ത്രിജ്യോദ്ഭാവം വികല്പമാക്കുന്നു. ഏ സൂത്രം? വിഭാഷ തൃതിയാദിഷു അച്ചി. അപ്പൊ അവിടെ രൂപം എങ്ങനെ വരും? പ്രോഷ്ട്ര പ്രോഷ്ഠു ന എന്ന് വരുന്നു. ന വന്ന ഏ സൂത്രപ്രകാരം? അങ്ങോന അസ്ത്രീയാം. കതരശബ്ദം പുല്ലിംഗത്തിൽ എങ്ങനെയാ രൂപം വരുന്നത്? പുല്ലിംഗത്തിൽ കതരഹ കതരഹ കതരഹ കതരു. അപ്പൊ ഏകദര ശബ്ദത്തിന്റെ ഏകത്തര ഏകത്തരെ നൗസവത്തിൽ എങ്ങനെ വരും? ഏകത്തരം ഏകത്തരേ എന്ന് വരുമോ? അങ്ങനെ വരുമോ നൗസവത്തിൽ? എന്തുകൊണ്ട്? അതിട്ട് ദദരാദിവ്യ പഞ്ചഭ്യ പ്രകാരം അതിട്ട് വരും ഏകദര ശബ്ദത്തിന്? വരുമോ? എന്തുകൊണ്ട്? ഏകതരാ പ്രതിഷേധോ വാച്യ. പഠിച്ചായിരുന്നോ? ഏകതരാ പ്രതിഷേധോ. അന്യതമ ശബ്ദത്തിന് എങ്ങനെ? അന്യതമ ശബ്ദത്തിന് അന്യതമ ശബ്ദസ്യ അന്യതമം ഇത്യേവ അല്ലേ. അപ്പൊ ദീ ശബ്ദത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? നമസ്കത്തില് സ്ത്രീശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തില് സ്ത്രീശബ്ദത്തിന്റെ സ്ത്രീലിംഗത്തില് അവിടെ സൂത്രം വന്നത്? ഏഷ്ടി ത്രിശബ്ദത്തിന്റെ ശ്രീലിംഗത്തിൽ പ്രഥമാബോധനത്തിൽ സൂത്രം ത്രിചതുരോഹോ തിസ്ര ചതുസ്ര. അതേ ത്രിശബ്ദത്തിന്റെ നംസലിംഗത്തിൽ ഷഷ്ടി ബഹുവനത്തിലെ സൂത്രം വന്നു ത്രയസ്ത്രേഹ എന്ന് വന്നു. നൃശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവനത്തിലെ സൂത്രം വന്നത് നൃശബ്ദത്തിന്റെ ഷഷ്ടി ബഹുവനത്തിൽ. നൃച്ച എന്താണ് എന്റെ വൃത്തി? നാമി തിസൃ ശബ്ദത്തിന്റെ ഷഷ്ടിയിലെ സൂത്രം വന്നത് തിസൃ ചതുസ്ര. എന്താ അത് പറയുന്നത്? ദീർഘ ദീർഘം ദീർഘത്തെ അവിടെ നിഷേധിക്കുന്നത്. നൃശബ്ദത്തിലാണെങ്കിലോ വികല്പമായിട്ട് നൃണാം നിർണാം വികല്പമാക്കി. അതേസമയം തിസൃ ശബ്ദത്തിനാണെങ്കിൽ അവിടെ ന തിസൃ ചതസൃ എന്ന് പറഞ്ഞ് രാക്ഷസ്യ എന്ന് പറയുന്ന സൂത്രം എവിടെ വന്നത്? രാക്ഷസ്യ പഠിച്ചിട്ടുണ്ടോ? എവിടെ വന്നു? എവിടെ? ആ അവിടെ ഏ സൂത്രം വന്നിട്ടാണ് വന്നത്? വന്ന് രപരം വന്നു. ധാതൃശബ്ദത്തിന്റെ സംബോധനയിൽ സൂലോപിക്കുന്ന സൂത്രം ധാതൃശബ്ദത്തിന്റെ സംബോധനയിൽ സൂലോപിക്കുന്ന സൂത്രം സമൂഹ നമസ്കാരം. അത് കഴിഞ്ഞൊരു ലോപം കൂടെ വരും. ഏതക്ഷരത്തിനാണ് അവിടെ ലോപം വരുന്നത്? രേഖത്തിന് ലോപം വരൂ വരൂ രേഫത്തിന് ലോപം വരൂ. ധാതൃശബ്ദത്തിന്റെ ധാതൃ രേഫത്തിന് ലോപം വരും. അവിടെ ധാതൃ എന്നിരിക്കുന്നിടത്ത് രേഫത്തിന് ലോപം വരും. സംബോധനയുടെ രൂപം എങ്ങനെയാണ്? ധാതഹ രേഫം ലോപിച്ചാൽ ധാതഹ എന്ന് വരൂ. എങ്ങനെ വരും? പിതൃശബ്ദത്തിന്റെ സംബോധനയുണ്ട് സുലോപിച്ചതിന് ശേഷം. സുലോപിക്കുന്ന എങ്ങനെയാണ്? പിതൃശബ്ദത്തിന്റെ പിതൃശബ്ദത്തിലെ സംബോധനയിൽ സുലോപിക്കുന്നു. പിതൃശബ്ദത്തിന്റെ സംബോധനയിൽ ഹർസ്വസ്യ ഗുണം വരത്തില്ലേ? അതേന്നെ ഹ്രസ്വസ് ഗുണം വരത്തില്ലേ? പിതൃശബ്ദത്തിന്റെ പരത്തിൽ സു വരുന്നു. ഹ്രസ്വസ് ഗുണം വരുമോ? വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും രൂപം. പിതര് പരത്തിൽ സു ഇരിക്കുന്നു. ഇനി സു എങ്ങനെ ലോപിക്കും? കൽങ്ങാഭ്യോ ദീർഘാസുദിശ്യവൃത്തം. രേഖത്തിനെന്ത് സംഭവിക്കും? രേഖത്തിനെന്ത് സംഭവിക്കും? വിസർഗം വിസർഗം വരുന്നു. സൂലോപിക്കുന്നത് ഭംഗി അഭ്യുദ്ധിക്കുക. രാമ ജസ് എന്നിരിക്കുന്നിടത്ത് പ്രഥമീയ പൂർവ്വസുവർണ്ണ വരും. അതേ അഗസ്വർണ്ണ ദീർഘം വരും. രാമ ജസ് എന്നിരിക്കുന്നു. പ്രഥമീയ പൂർവ്വസുവർണ്ണയും വരാം, അഗസ്വർണ്ണ ദീർഘം വരാം. ഏത് വരും? രണ്ടഭിപ്രായമായി. പ്രഥമീയ പൂർവസവർണ വരുമെന്ന് പറയുന്നവരോട് ചോദിക്കണം, എന്തുകൊണ്ട് അഗസ്വർണേ വന്നില്ല? അഗസ്വർണേ വരും എന്ന് പറഞ്ഞവരോട് ചോദിക്കണം, എന്തുകൊണ്ട് പ്രഥമീയ പൂർവസവർണ വന്നില്ല? നാദിജിയോടെ നിഷേധിക്കൂ. ഇച്ചുണ്ടോ വരത്തില്? ദീർഘമുണ്ടോ അവിടെ? ഇല്ല. എങ്ങനെ ദീർഘമില്ലല്ലോ രാമശബ്ദത്തിൽ? അവിടെ ദീർഘം അത് നമ്മൾ പഠിച്ചിട്ടില്ല. അതായത് അവിടെ അഗസ്വർണ ദീർഘ വരേണ്ടതാണ്. പക്ഷെ അതോ ഗുണ എന്നൊരു സൂത്രമുണ്ട്, നമ്മൾ പഠിക്കേണ്ടതാണ്. അതതിനെ ബാധിക്കും. അതുകൊണ്ട് എന്ത് വരും? പ്രഥമയോഹോ അതോ ഗുണേ അപതാന്താ അതോ ഗുണേ പരരൂപ ഏകാദേശമായി വരും. അതിനെ ബാധിക്കുന്നതാണ് ഏത്? പ്രഥമയോഹോ പൂർവസവർണ്ണം. അതുകൊണ്ട് പ്രഥമയോ പൂർവസവർണ്ണ ദീർഘം വരും. ഇനി ഇത് ഒരിക്കൽ കൂടെ ആവർത്തിക്കും. തയ്യാറായിരുന്നു ഒന്ന്. ശാന്തി ശാന്തി.